ഈകാരാന്തമാണ് നമ്മളിപ്പോ പഠിക്കുന്നത്. ഈകാരാന്ത പുല്ലിംഗം, അല്ല ഈകാരാന്ത പുല്ലിംഗത്തിൽ ആദ്യം വന്ന ശബ്ദമാണ് പപി. പാതി ലോകമിതി പപി സൂര്യഹ യാതി അനേനീതി, ഇങ്ങനെ വരുന്ന ശബ്ദങ്ങൾ. ഇതൊക്കെ ഉണാദി ശബ്ദങ്ങളെന്ന് പറയും. ഉണാദി അഷ്ടാധ്യായി പോലെ തന്നെ ഉണാദി സൂത്രങ്ങളുണ്ട്. ശാക്കട്ടായൻ നിർമ്മിച്ചു എന്നാ പറയുന്നു. ഇതിലൂടെ ശബ്ദങ്ങളെല്ലാം നിർമ്മിക്കുന്നുണ്ട്. അതിന് ശ്രദ്ധിക്കുന്നതാണ് ഈ പപി യാപോ ദ്വേ കിത് ച സൂത്രം. യാധാതുവിൽ നിന്നും പാധാതുവിൽ നിന്നും ദിത്വം വിരിച്ച് കിത്താക്കി ഈ പ്രത്യയം വിരിക്കുകയാണ്. യാധാതു പാധാതുവിൽ നിന്ന് പപി. ഇതിൻ്റെ പ്രത്യേകത എന്താണ്? ഇവിടെ ഇതെടുത്ത് കാണിക്കുന്നതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഈകാരാന്തമാണ്, അതുകൊണ്ട് സു ലോപിക്കത്തില്ല. പപി അങ്ങനെ വരും. പിന്നെ ബാക്കിയുള്ളിടത്തൊന്നും ഇവിടെ ഘിസഞ്ഞയില്ല. ഘിസഞ്ഞ ഉണ്ടെങ്കിൽ എന്തുവരും? ഘിസഗി പ്രകാരം ഘിസഞ്ഞയുടെ കാര്യങ്ങളൊക്കെ വരും. ഗേർഗിരി അങ്ങോനാസ്തിയാം അച്ചഗേഹി, ഇതൊന്നും ഇവിടെ വരത്തില്ല. അതുകൊണ്ട് ഇവണ് ചെയ്യുന്നു അതിൻ്റെ രൂപങ്ങൾ. പിന്നെ അടുത്ത് വരുന്നത് വാദപ്രമീയം. വാദപ്രമീ എന്ന് പറയുന്നത് ഉണാദി ശ്രദ്ധിക്കുന്നതാണ്. വാദപ്രമീ സൂത്രം വാദം പ്രമിമീതേ, വാദപ്രമീ മൃഗം മാനിന്റെ പേരാണ്, വേഗത്തിലോടുന്ന മാൻ. അതും വാദപ്രമീ. അവിടെ ഇതുപോലെ തന്നെ രൂപത്തിൽ വിസഞ്ഞയില്ല. അടുത്തു വരുന്നത് ബഹുശ്രേയസി, അത് ഈകാരാന്തമാണ്. ഇത് മൂന്നും ഈകാരാന്തമാണ്. പക്ഷെ ബഹുശ്രേയസി ശബ്ദത്തിന്റെ പ്രത്യേകത എന്തെന്ന് പറഞ്ഞാൽ അത് നീബന്ധമാണ്. ബഹ്യഹ ശ്രേയസ്യഹ യസ്യ സഹ, ആർക്കാണോ വളരെയധികം ശ്രേയസ്സികളുള്ളത്. ശ്രേയസ് എന്ന് വെച്ചാൽ പ്രശസ്തം എന്നുള്ള അർത്ഥത്തിലാണ് ശ്രേയസ് എന്ന് പറയുന്നത്. പ്രശസ്തിയുള്ള പശുക്കളുള്ളത് അവൻ ബഹുശ്രേയസി. ഇത് നീബന്ധമാണ്, അതിന് ഹ്രസ്വം വരുന്നില്ല. ബഹുശ്രേയസി സൂന്നിരിക്കുമ്പോൾ അവിടെ പറഞ്ഞു എന്താണ്? ഹന്യാഭ്യോ ദീർഘാസുതീശ്യപൃത്തം ഹൽ ഹലന്താത് പരം. പ്രത്യേകം ദീർഘോ ബാക്കി യോ ജ്ഞാപോ തദന്താസ്തപരം. അപ്പോൾ ദീർഘമായ നീ ആപ്പ്, അതിൻ്റെ പരത്തിലിരിക്കുന്ന അപൃക്തമായ സൂവിന് ലോപം വരും. അപ്പോൾ ഇവിടെ ബഹുശ്രേയസി എന്ന് പറയുന്നത് അതിൻ്റെ പ്രക്രിയയിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കി ഇത് ദീർഘമായ നീ പന്തമാണ്. അതൊക്കെ നമ്മളിനെ പഠിക്കും. ദീർഘമായ ഈ ബന്ധമാണ്. അതുകൊണ്ട് അതിൻ്റെ പരത്തിലിരിക്കുന്ന സൂവിന് ലോകം വരുന്നു. അപ്പോൾ ബഹുശ്രേയസി ഗൗരി ദേവി നാരായണി തുടങ്ങിയ ശബ്ദങ്ങളെല്ലാം ഇതുപോലെയാണ്, ഈ ബന്ധങ്ങളാണ്. നീപ്പോ നീഷോ നീനോ അന്ത്യത്തിലോ അതിനെല്ലാം സുലോപിക്കും. ഏകോപനത്തിൽ ഈകാരാന്തമായിരിക്കും. സ്ത്രീലിംഗ ശബ്ദങ്ങളെല്ലാം അതുപോലെ. ഇവിടെ ശ്രേയസി എന്ന് പറയുന്നതും സ്ത്രീലിംഗ ശബ്ദമാണ്. പക്ഷെ സമാസത്തിൽ രണ്ടും കൂടി ചേർന്നിട്ട് പുല്ലിംഗമായി, പുല്ലിംഗ വിശേഷണമായതുകൊണ്ട് ബഹുശ്രേയസി രാമ, രാമന്റെ വിശേഷണമാണ്. അതിനെന്താ കാരണം? ബഹുവ്രീഹി സമാസം എന്ന് പറയുന്നത് അന്യ പദാർത്ഥ പ്രധാനമാണ്. അപ്പൊ അന്യപദാർത്ഥം എങ്ങനെയോ അതുപോലെയുള്ള ലിംഗ വചന വിഭക്തികൾ ഈ സമസ്ത പദത്തിനും വരും. ശ്രേയസി ശബ്ദവും ബഹീന്നാണ്, അതും സ്ത്രീലിംഗ ശബ്ദമാണ്, ബഹുവായി മാറി. അത് നമ്മൾ സമാസത്തിൽ പഠിക്കും. രണ്ട് ശബ്ദവും സ്ത്രീലിംഗ ശബ്ദങ്ങളാണെങ്കിലും ബഹുവ്രീഹി സമാസം വന്നു കഴിഞ്ഞപ്പോൾ അന്യ പദാർത്ഥ വിശേഷണമായതുകൊണ്ട് ബഹുശ്രേയസി എന്ന് പറയുന്ന ആ മൊത്ത ശബ്ദം രണ്ടും കൂടെ ചേർന്ന് പുല്ലിംഗമായി. പക്ഷെ ശ്രേയസി ശ്രീലിംഗമാണ്. ഒരു സംശയമൊന്നുമില്ല, എത്ര സംശയം വേണോ ചോദിക്കാം. എങ്ങനെ ഈ ഒരു പദം എടുക്കുകയാണെങ്കിൽ അതിനെന്ത് പറഞ്ഞാലും പുല്ലിംഗമായിട്ട് തന്നെയായിരിക്കണം. കാരണം ഇതിപ്പോൾ പുല്ലിംഗമായി കഴിഞ്ഞു, ഇനി എന്ത് വിശേഷണം പറഞ്ഞാലും പുല്ലിംഗമായിട്ടേ പാടുള്ളൂ. കാരണം ഈ ശബ്ദം പുല്ലിംഗമാണോ? അതല്ലേ ഇവിടെ അജണ്ട പുല്ലിംഗത്തിൽ വന്നത്. അജണ്ട പുല്ലിംഗം എന്ന് തന്നെ പറയുന്നത്, അല്ലെങ്കിൽ നമ്മളിതെവിടെ പഠിച്ചേനേ? ശ്രീലിംഗത്തിൽ ഗൗരി ശബ്ദം പഠിക്കുന്ന പഠിച്ചു. ഇവിടെ വന്നതുകൊണ്ട് തന്നെ ഇത് പുല്ലിംഗമാണ്, ഇനി വിശേഷണമോ വിശേഷ എന്ത് വന്നാലും പുല്ലിംഗമായിരിക്കും. അതുകൊണ്ടല്ലേ പറയുന്നത് ബഹുശ്രേയസി രാമ, രാമൻ പുല്ലിംഗമല്ലേ. പക്ഷേ ഇവിടെ നീ ബന്ധമായതുകൊണ്ട് സൂലോഭിക്കുന്നു. ബഹുശ്രേയസി ഔവന്നിരിക്കുമ്പോഴോ എന്തോരം എണ്ണു വന്നിട്ട് ബഹുശ്രേയസ്യോ ദീർഘ പ്രഥമ വകുപ്പൂർവ്വ സുവർണ വരുമോ? എന്തുകൊണ്ട്? എന്താണ് ദീർഘാജസിച്ച നിഷേധിക്കുന്നു. ബഹുശ്രേയസ്യോ ഗണിച്ചു ബഹുശ്രേയസി ജസ് എന്നിരിക്കുമ്പോഴോ ഇതാണ് പ്രഥമപൂർവ്വ സവർണ വരുന്നില്ല. ബഹുശ്രേയസി ബഹുശ്രേയസ്യോ ബഹുശ്രേയസ്യഹ ബഹുശ്രേയസി സംബോധന ഇവിടെ മുതൽ ഇനി നദീകാര്യം വരും. നദീകാര്യം എന്ന് വെച്ചു കഴിഞ്ഞാൽ ഇതിന് നദീസപ്നയുണ്ട്. അങ്ങനെ ഒരു സ്വപ്ന നദി, അതൊരു സ്വപ്നയാണ് പാണിനിയെ സംബന്ധിച്ചിടത്തോളം. സഖി എന്നെല്ലാം പറയുന്നുണ്ട്, നദീസ്വപ്നം വരുന്നു. അതാണ് അടുത്ത സൂത്രം. യു സ്ട്രാഖ്യു നദി ഈ ദൂദന്തൗ നിത്യസ്ത്രീലിംഗൗ നദീസ്വപ്നൗ സ്ഥ പ്രഥമലിംഗഗ്രഹണം ച പൂർവം സ്രാഖ്യസ്യ ഉപസർജനത്വേ അപി നദീത്വം വക്തവ്യം ഇത്യർത്ഥ. യോ സ്ത്രാഖ്യോ നദി യു, അതാണ് താഴെ കൊടുത്തിരിക്കുന്നത്. ഈദൂദന്തൗ എന്ന് കൊടുത്തിരിക്കുന്നു. ഈശ്ച ശരിക്കും അവിടെ അങ്ങനെയുണ്ടല്ലോ. പാണിനിക്ക് ഏത് നിയമവും തെറ്റിക്കാം, നിയമങ്ങളൊന്നും പാലിക്കാറില്ല. ഇവിടെ ഈ സൂത്രവും അതിന് ഉദാഹരണമാണ്. യു എന്ന് പറയുന്നത് ഏത് വചനമാണ്? ദ്വിവചനം. സ്ത്രാഖ്യു എന്ന് പറയുന്നത് ഏത് വചനമാണ്? നദി എന്ന് പറയുന്നതോ? അതെന്ത് വചനമാകണം? ദിവനമാണ്. പക്ഷെ പാണിനി അത് സ്വീകരിച്ചിട്ടില്ല. പാണിനിക്ക് അങ്ങനെ ഏകവചനവും ദിവചനവും ഒക്കെ എങ്ങനെയാണ് ഉപയോഗിക്കുക എന്നുള്ളതാണ്. ഇത്ര നിയമങ്ങളൊന്നും പാലിച്ചിട്ടില്ല. വ്യാഖ്യാതാക്കളെയൊക്കെ ആശയക്കുഴപ്പം ഉണ്ടാക്കുന്ന കാര്യങ്ങൾ. ഇത്രയും വലിയ നിയമങ്ങൾ ഭാഷയ്ക്ക് പറഞ്ഞ ആളുകൾ എന്തുകൊണ്ട് നിയമം പാലിക്കുന്നില്ല? അതുകൊണ്ട് അവരെന്താ ചെയ്യുന്നത്? ഈ പാലിക്കാത്ത നിയമങ്ങളെന്ന് പറഞ്ഞ് കുറേ നിയമങ്ങളുണ്ടാകും, പുതിയ നിയമങ്ങൾ. എന്നുവെച്ചാൽ പറയുന്നത് ഛാന്തസമാണ്, ഛന്ദോപത് സൂത്രമാണ് ഭൗതി, അങ്ങനെയൊക്കെ പറഞ്ഞ ചില കാര്യങ്ങൾ പറയും. അപ്പോ പൊതുവെ പഠിക്കുമ്പോൾ തോന്നുന്നത് ഇതൊക്കെ ഒരുപക്ഷെ പൂർവ്വകാലത്ത് തന്നെ ഇങ്ങനെ പ്രസിദ്ധമായതായിരിക്കും, പാണിനി അത് തന്നെ എടുത്ത് ഉപയോഗിച്ചായിരിക്കാം. അല്ലെങ്കിൽ പിന്നെ ഇത്രയും ചെറിയ മിസ്റ്റേക്കുകൾ ഇത്രയും വലിയ നിയമങ്ങൾ പറയുന്ന ആൾ എന്തിനു വരുത്തി? അല്ലെങ്കിൽ ആ കാലഘട്ടത്തിൽ അങ്ങനെ വേണമെന്ന് കർശനമായ നിയമം ഉണ്ടായിരിക്കില്ലായിരിക്കും, എന്തോ ഉണ്ടാകില്ല എന്ന് പറയാൻ പറ്റില്ല, കാരണം നിയമം ഉണ്ടല്ലോ. അപ്പൊ ഈകാര ഊകാരം എന്ന് പറയുന്നത് നിത്യസ്ത്രീലിംഗത്തിന്റെ വിശേഷമാണ്. അതുകൊണ്ടാണ് പറഞ്ഞ് ഈ തൂതന്തു നിത്യസ്ത്രീലിംഗവും, ഈ സ്ത്രാഖ്യവും എന്നുള്ളതിന്റെ അർത്ഥമാണ് നിത്യസ്ത്രീലിംഗം. സ്ത്രീയം ആചക്ഷാതേ ഇതി സ്ത്രാഖ്യവും എന്നാണ് അതിന്റെ വ്യുത്പത്തി. ആചക്ഷാതേ ചക്ഷിംഗിധാതുവിന്റെ രൂപമാണ്, ചക്ഷിംഗ ഖ്യാ എന്ന് പറഞ്ഞാൽ ഖ്യാദേശം വരും. അങ്ങനെയാണ്, അത് നമ്മളിനി പഠിക്കുന്നതാണ്, ലോക സിദ്ധാന്തോദയത്തിന്റെ വരുന്നതാണ്. ആചക്ഷതേ ആചക്ഷാതേ ആചക്ഷതേ എന്ന് വരുന്നത് സ്ത്രീയെ പറയുന്നതെന്നർത്ഥം. ആചക്ഷാതേ ആചഷ്ടേ എന്നെല്ലാം പറയുന്നു, ആചഷ്ടേ ആചക്ഷാതേ ആചക്ഷതേ, സ്ത്രീയെക്കുറിച്ച് പറയുന്നത്. എന്ത് ശബ്ദം? സ്ത്രീയെ കുറിച്ച് പറയുന്നത് എന്തായിരിക്കും ശബ്ദം? അപ്പോ സ്ത്രീയെ ഇവിടെ ശബ്ദമാണല്ലോ വ്യാകരണത്തിൽ. അപ്പൊ നിത്യസ്ത്രീലിംഗമായ ശബ്ദങ്ങൾ എന്ന് അർത്ഥാത് കിട്ടും. സ്ത്രീയാഖ്യം എന്ന് പറയുന്നതിന്റെ അർത്ഥം നിത്യസ്ത്രീലിംഗം എന്നാണ്. ഈ നിത്യസ്ത്രീലിംഗം എന്ന് പറഞ്ഞാൽ എന്താണോ, ഒരു ശബ്ദം പുല്ലിംഗത്തിലും സ്ത്രീലിംഗത്തിലും ഉപയോഗിച്ചാൽ അത് നിത്യസ്ത്രീലിംഗമല്ല. അപ്പം നിത്യശ്രീലിംഗം ആവണമെങ്കിൽ എന്ത് വേണം? സ്ത്രീലിംഗത്തിൽ മാത്രം ഉപയോഗിക്കൂ. ഉദാഹരണ ഗൗരി സ്ത്രീലിംഗത്തിൽ മാത്രം ഉപയോഗിക്കൂ, അതുകൊണ്ട് നിത്യശ്രീലിംഗമാണ്. ഗ്രാമണി പുല്ലിംഗത്തിൽ ഉപയോഗിക്കും സ്ത്രീലിംഗത്തിൽ ഉപയോഗിക്കും. ഗ്രാമണി എന്ന് വെച്ചാൽ പഞ്ചായത്ത് പ്രസിഡന്റ്, സ്ത്രീയുമാകാം പുരുഷനുമാകാം. ഗ്രാമണി ഗ്രാമം നയതീരി, ഗ്രാമണി ഗ്രാമത്തെ നയിക്കുന്നവൻ അല്ലെങ്കിൽ നയിക്കുന്നവൾ ഗ്രാമണി. പക്ഷെ അതിനെ നിത്യസ്ത്രീലിംഗം എന്ന് പറയാൻ പറ്റില്ല. എന്തുകൊണ്ടത് പുല്ലിംഗത്തിൽ ഉപയോഗിക്കുന്നു സ്ത്രീലിംഗത്തിൽ ഉപയോഗിക്കുന്നു. അപ്പോ ഇവിടെ സ്ത്രീ എന്ന സൂത്രത്തിൽ പറഞ്ഞാൽ തന്നെ സ്ത്രീലിംഗ ശബ്ദം ഒന്ന് കിട്ടും, കിട്ടുമെന്നിരിക്കെ പാണിനി സ്ത്രാഖ്യവും ആഖ്യാന്നൂടെ പറഞ്ഞതിന്റെ അർത്ഥം ഇവിടെ വെറും സ്ത്രീലിംഗമെന്ന് എടുത്താൽ പോരാ, നിത്യസ്ത്രീലിംഗമെന്ന് എടുക്കണം എന്നാണ് വ്യാഖ്യാനിക്കുന്നത്. അതുകൊണ്ടാണ് ഇവിടെ അർത്ഥം പറഞ്ഞത് നിത്യസ്ത്രീലിംഗം ശബ്ദവും എന്ന് ചേർത്തോണം. അപ്പൊ ഈകാര ഊകാരാന്തങ്ങളായ നിത്യസ്ത്രീലിംഗ ശബ്ദങ്ങൾ, ഗൗരി പോലെയുള്ള ശബ്ദങ്ങൾ, അവയ്ക്ക് നദീസപ്ഞൂസ്തഹ നദീസജ്ഞം ഉണ്ട്. നദീസപ്ഞു എന്ന് പറയുന്ന ഏതാണ്? വചനം. എന്തുകൊണ്ട് രണ്ടു വചനം ഉപയോഗിച്ചു? ഈ ദന്തം ഊ ദന്തം, ഈകാരാന്തം ഊകാരാന്തം, ശേഷോ ഘസകി. അതിന്റെ നമ്പർ എത്രയാണ്? ഒന്നും നാലും ഏഴ്. അപ്പൊ ഇത് കഴിഞ്ഞാണോ വരുന്നത്? മൂന്ന് കഴിഞ്ഞല്ലേ ഏഴ് വരുന്നു. അതാണ് അവിടെ ശേഷം എന്ന് പറഞ്ഞ എന്താണ്? നദീസഞ്ജ വിധിച്ചിട്ട്. ഏതിനാണോ നദീസഞ്ജ വിധിച്ചിരിക്കുന്നത് ശേഷം, അത് കഴിഞ്ഞ് വരുന്നതിന് എന്തുണ്ട്? ഗിസഞ്ജ. അതാണ് അവിടെ പറഞ്ഞത് ശേഷം സ്പഷ്ടാർത്ഥം. ശേഷം എന്ന് പറഞ്ഞിരിക്കുന്നത് സ്പഷ്ടതയ്ക്ക് വേണ്ടിയിട്ടാണ്. അപ്പൊ ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? നദീസജ്ഞ വിധിച്ചിരിക്കുകയാണ്. ഈകാരാന്തവും ഉകാരാന്തവുമായ നിത്യ സ്ത്രീലിംഗ ശബ്ദങ്ങൾ, ഗൗരി പോലെയുള്ള ശബ്ദങ്ങൾ നദീസജ്ഞയുണ്ട്. ഈകാരാന്ത ഊകാരാന്ത സ്ത്രീലിംഗ ശബ്ദം എന്ന് പറയുമ്പോൾ ഇകാരാന്ത ഉകാരാന്തമായിരുന്നാൽ അതിന് നദീസഞ്ജയില്ല. ഈ പാണിനി നിയമങ്ങളൊന്നും പാലിക്കാത്തതിന് ഈ സൂത്രത്തെ ഉദാഹരണമെടുത്താണ് പറയുന്നത്. പ്രഭു സ്വാതന്ത്ര്യമാപന്ന യദിച്ഛതി കരോതി തത്. പ്രഭുക്കന്മാര് വലിയ ആൾക്കാർ സ്വാതന്ത്ര്യം മാപ്പന്ന, സ്വാതന്ത്ര്യത്തെ പ്രാപിച്ചിട്ട് അവർ സ്വാതന്ത്ര്യം സ്വയം എടുക്കുന്നു. യദിച്ഛതി കരോതി തത്. അവരാർക്കും നിയന്ത്രിക്കാൻ പറ്റില്ല, അവർ ബാക്കിയുള്ളവരൊക്കെ നിയന്ത്രിക്കും, കൺട്രോൾ ചെയ്യും. നീ അത് ചെയ്യണം, ഇത് ചെയ്യണം, അങ്ങോട്ട് പോകണം, ഇങ്ങോട്ട് പോകണം, അങ്ങോട്ട് തിരി, ഇങ്ങോട്ട് തിരിയുന്നു. അവരടുത്ത് അത് പറയാൻ ആരുമില്ല. പണിനി അങ്ങനെയാണ് ഭാഷയ്ക്ക് നിയമങ്ങളെല്ലാം ഉണ്ടാക്കി വെച്ച്. പക്ഷെ ഭാഷ പാണിനിയെ ആ നിയമങ്ങളൊന്നും ബാധകമല്ല. അങ്ങനെ ഇവിടെയും കാണുന്ന അത് തന്നെ ദ്യോധനത്തിന് ഏകോപനം ഉപയോഗിച്ചു ആണ് പറയുന്നത്. പ്രഭു സ്വാതന്ത്ര്യമാപന്ന യത് ഇച്ഛതി കരോതി തത്. എന്ത് മനസ്സിൽ തോന്നും അത് ചെയ്തുകളെ, ആരും ചോദിക്കരുത്. സ്വാതന്ത്ര്യമാപന്ന പ്രഥമാന്തം പ്രഭുവിന്റെ വിശേഷം. സ്വാതന്ത്ര്യമാപന്ന പ്രഭു. പണ്ടും ഇങ്ങനെ തന്നെ, ഇന്നും ഇങ്ങനെ തന്നെയാണ്. വലിയ വലിയ ആൾക്കാരൊക്കെ ചെയ്താൽ ചോദ്യം ചെയ്യാൻ പാടില്ല. ഏത് കാലത്തും ഇങ്ങനെ തന്നെയാണ്. പാണിനിയുടെ കാലവും അതിന് മുമ്പും അതിനുശേഷവും എന്നും. സാറിന് പറയും കയ്യൂക്കുള്ളവൻ കാര്യക്കാരൻ എന്നും മലയാളത്തിൽ പറയും. പ്രഭു വിസർഗമാണ്. പ്രഭു സ്വാതന്ത്ര്യം ഇവിടെ എഴുതിയിട്ടിട്ടുണ്ടല്ലോ. യദിച്ഛതി കരോതി തത്. പാണിനേർ നദീ ഗംഗ. കാരണം പാണിനി ഒരു നദീസഞ്ജ ഇവിടെ വിധിച്ചു അല്ലേ. പക്ഷെ പാണിനിയെ സംബന്ധിച്ചിടത്തോളം ഗംഗ നദിയാണോ? എന്തുകൊണ്ട്? ഈകാരാന്തമല്ല, ഉകാരാന്തമല്ല. ഗംഗ ഈകാരാന്തമാണോ ഉകാരാന്തമാണോ? അതുകൊണ്ട് പാണിനിയെ സംബന്ധിച്ചിടത്തോളം പാണിനിയർ നദി ഗംഗ. യമുന ച, യമുനയും ഗംഗ നദിയല്ല. യമുനയ്ക്ക് നദിയാണോ? യമുന പാണിനിയെ സംബന്ധിച്ച് ഗംഗയും യമുനയും നദിയല്ല. പാണിനിയർന നദീ ഗംഗ യമുനാജ സ്ഥലീ നദീ. സ്ഥലീ എന്ന് പറയുന്നത് എന്താണ്? നദിയാണ്. സ്ഥലീ എന്ന് പറഞ്ഞാൽ എന്താ? കര. ഫീൽഡ്, ഭൂമി, അതാണ് പാണിനിക്ക് നദി. അപ്പോ എന്തായാലും നദി എന്നൊരു സജ്ഞ വിധിച്ചു. എന്നാൽ അത് നദിയൊക്കെ വിധിച്ചിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു, നമുക്ക് ഓർക്കാനും എളുപ്പമായിരുന്നു. ഗംഗ യമുന ഇതിനൊക്കെ നദികൾക്ക് നദീസഞ്ജ വിധിച്ചിരുന്നെങ്കിൽ നമ്മുടെ ചിന്തയുമായിട്ട് ഒത്തുപോയനെ, ലൗകികമായ ഇതുമായിട്ട് ഒത്തുപോയനെ. പക്ഷെ പാണിനി അതല്ല ചെയ്യുന്നു. പാണിനി നദീസഞ്ജ വിധിച്ചത് സ്ഥലീ, സ്ഥലത്തിനാണ്. അതേസമയം വാസ്തവത്തിലുള്ള നദിയേക്ക് നദീസഞ്ജ വിട്ടില്ല താനും. അതാണ് പാണിനേർ നദീ ഗംഗ യമുന ച സ്ഥലീ നദീ. അതാണ് പാണിനി. അതാണ് പറയുന്നത് പ്രഭു സ്വാതന്ത്ര്യം ആപന്ന യതിച്ഛതി കരോതി തത്. ഈ സൂത്രത്തെ കണ്ടുകൊണ്ടാണ് ഏതോ ഒരു വിദ്വാൻ പിൽക്കാലത്ത് എഴുതിയത്. പാണിനേർ നദി ഗംഗ യമുന ച സ്ഥലീ നദി. ഇവിടെ ഇപ്പോ ഈ സൂത്രം കൊണ്ടുവന്ന ബഹുശ്രേയസി ശബ്ദത്തിന് വേണ്ടിയിട്ടാണ്. ഇവിടെ ബഹുശ്രേയസി ശബ്ദം ഈകാരാന്തമാണ്, നിത്യസ്ത്രീലിംഗമാണ്. അപ്പോ ഇതിന് എന്ത് സ്വപ്നയുണ്ട്? നദീസ്വപ്ന. ഭൂശ്രേയസി ശബ്ദം ഈകാരാന്തമാണ് ഉറപ്പാണ്, നമുക്കറിയാം. പക്ഷെ ഇത് നിത്യസ്ത്രീലിംഗം എന്നങ്ങനെ പറയാൻ പറ്റും? പറയാൻ പറ്റുമോ? ഒരു ശബ്ദം പുല്ലിംഗത്തിനും സ്ത്രീലിംഗത്തിനും ഉപയോഗിച്ചു കഴിഞ്ഞാൽ അത് നിത്യസ്ത്രീലിംഗമല്ല. നേരത്തെ പറഞ്ഞു, ഇവിടെ ഇപ്പം ബഹുശ്രേയസി ശബ്ദം എന്ന് പറയുന്നത് എന്താണ്? പുല്ലിംഗമോ സ്ത്രീലിംഗമോ? അപ്പം ഇതിനെ നിത്യസ്ത്രീലിംഗം എന്ന് പറയാൻ പറ്റുമോ? കഴിയത്തില്ല. അതിനാണ് വാർത്തകാരം പറഞ്ഞിരിക്കുന്നത് പ്രഥമ ലിംഗഗ്രഹണം ച. വാർത്തകാരം പറയുന്നു ബഹുശ്രേയസി എന്ന് പറയുന്നിടത്ത് ഈകാരാന്തവുമാണ്, ഇത് നിത്യസ്ത്രീലിംഗവുമാണ് എന്നാണ്. എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അവിടെ തന്നെ വ്യാഖ്യാനിക്കുന്നു. എന്താണ്? പൂർവം സ്ത്രീയാക്ഷ്യ ഉപസർജനത്വേപി നദീത്വം വക്തവ്യം ഇത്യർത്ഥഃ. പ്രഥമലിംഗഗ്രഹണം എന്ന് പറയുന്നതിന്റെ അർത്ഥം എന്താണ്? ഇവിടെ നിത്യസ്ത്രീലിംഗം എന്ന് പറയുന്നുകൊണ്ട് പ്രഥമലിംഗത്തെ ഗ്രഹിച്ചോണമെന്നാണ്. പ്രഥമലിംഗഗ്രഹണം എന്നാണ്. നിത്യസ്ത്രീലിംഗം എന്ന് പറഞ്ഞാൽ പ്രഥമലിംഗത്തെ ഗ്രഹിക്കണം. പ്രഥമം എന്ന് വെച്ചാൽ ഇവിടെ എന്താണ്? പൂർവം. പൂർവം എന്ന് പറഞ്ഞാൽ എന്താ? സമാസം വരുന്നതിന് മുമ്പ് അത് നിത്യസ്ത്രീലിംഗം വരുന്നു എന്ന് നോക്കിയാൽ മതി. സമാസം വന്നതിന് ശേഷം, സമാസം ഇവിടെ എങ്ങനെയാണ് സമാസം വന്നത്? ബഹ്വ്യഹ ശ്രേയസ്യഹ യസ്യ എന്നല്ലേ വിഗ്രഹിച്ചത്? വിഗ്രഹിച്ച് സമാസം വന്ന് ബഹുശ്രേയസി എന്ന് വന്നു. ആ സമാസം വരുന്നതിന് മുമ്പ് എങ്ങനെയായിരുന്നു? ശ്രേയസി എന്നായിരുന്നു. ഈ ശ്രേയസി ശബ്ദം എന്ന് പറയുന്നത് നിത്യസ്ത്രീലിംഗമാണ്. ശ്രേയസി ശബ്ദം നീബന്ധമാണ്. ശ്രേയസ് ശബ്ദത്തിൽ നിന്ന് ദ്വിവചന വിഭജ്യ തരബീയസനു, ദ്വിവചന വിഭജ്യ ഉപപദേ തരബീയസനു എന്ന് പറയുന്ന ഒരു സൂത്രപ്രകാരം യേസുൻ പ്രത്യയം വന്ന് പ്രശസ്യ ശബ്ദത്തിന് ശ്ര ആദേശം വന്ന് ശ്രേയസ് എന്നായി, അതിന് നീപ്പ് വന്ന് ഉഗിതശ്ച നീപ്പ് വന്ന് ശ്രേയസി എന്ന് വരുന്നതാണ്. പ്രശസ്ത അതിപ്രശസ്ത എന്നുള്ള അർത്ഥത്തിൽ ഈ ശബ്ദം എന്ന് പറയുന്നത് നീബന്ധമാണ്. അപ്പോൾ അത് നിത്യസ്ത്രീലിംഗമാണ്, പുല്ലിംഗത്തിൽ ഉപയോഗിക്കത്തില്ല. സമാസം വന്നു കഴിഞ്ഞ് ബഹുശ്രേയസി പുല്ലിംഗമാണ്. ഇതിന്റെ പ്രഥമ ലിംഗം അല്ലെങ്കിൽ പൂർവ്വലിംഗം നോക്കിക്കഴിഞ്ഞാൽ എന്താണ്? നിത്യസ്ത്രീലിംഗമാണ്. അപ്പൊ യൂസ്ത്രാക്യു നദി എന്ന് പറയുന്ന സൂത്രത്തിൽ നദീസഞ്ജ വിധിക്കുന്നത് എന്ന് പറഞ്ഞാൽ നിത്യസ്ത്രീലിംഗം സമാസത്തിന് മുമ്പ് നിത്യസ്ത്രീലിംഗമായിരുന്നാലും മതി. അങ്ങനെ നോക്കുമ്പോൾ ബഹുശ്രേയസിയിലെ ശ്രേയസി സമാസത്തിന് മുമ്പ് നിത്യസ്ത്രീലിംഗമാണ്. സമാസത്തിന് മുമ്പ് നിത്യശ്രീനാണ്. അതുകൊണ്ട് വരട്ടെ, പറഞ്ഞു തരട്ടെ. ബഹുശ്രേയസി എന്നുള്ളിടത്ത് കേവലമായ ആശ്രയ ബഹുവിനോട്ടയ്യ ശ്രേയസി ശബ്ദം എന്ന് പറയുന്നത് സമാസം വരുന്നതിന് മുമ്പ് നിത്യശ്രീലിംഗമായിരുന്നു. ഈ സൂത്രം എന്താ പറയുന്നത്? ഈ ദന്തമോ ഊദന്തമോ ആയ നിത്യസ്ത്രീലിംഗത്തിന് നിത്യസ്ത്രീലിംഗത്തിന് എന്താണ്? നദീസഞ്ജുണ്ടെന്ന്. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. എന്താണ്? പൂർവം സ്ത്രാക്ഷ്യസ്യ പറയും. മുമ്പ് സ്ത്രാക്ഷ്യ എന്ന് പറഞ്ഞാൽ എന്താ അതിന്റെ അർത്ഥം? നിത്യസ്ത്രീലിംഗം. മുമ്പ് നിത്യസ്ത്രീലിംഗമായിരുന്നാൽ അതിന് സമാസത്തിൽ വന്നു കഴിഞ്ഞാൽ അതിനും അത് നിത്യശ്രീലിംഗം തന്നെ, അതിന് നിധിസഞ്ജയുണ്ട്. പക്ഷെ ഇവിടെ വേറൊരു പ്രശ്നം എന്താണ്? ഇവിടെ ബഹുശ്രേയസി ശബ്ദമല്ല, പിന്നെന്താണ്? ശ്രേയസി ശബ്ദമല്ല, പിന്നെ ബഹുശ്രേയസിയാണ്. ശ്രേയസി ശബ്ദത്തിന് ശരി, ശ്രേയസി ശബ്ദം നിത്യശ്രീലിംഗം തന്നെ, അതിന് നിധിസഞ്ജയുണ്ട്. പക്ഷെ ഇവിടെ ശ്രേയസി അല്ലല്ലോ, ഇവിടെ എന്താണ്? ബഹുശ്രേയസി. അതിനടുത്ത് പറഞ്ഞിരിക്കുന്നത് എന്ത്? ഉപസർജനത്വപി. അങ്ങനെ ഒരു ശബ്ദം, നിത്യശ്രീലിംഗ ശബ്ദം ഉപസർജനമായി വന്നാലും അതിനെ നദിയായി പരിഗണിക്കാം എന്നാണ്. അതിനെ നദീസഞ്ജയുള്ളതായി പരിഗണിക്കാം. ഉപസർജനം എന്ന് പറഞ്ഞാൽ എന്താണ്? ഉപസർജനത്തിന്റെ അർത്ഥം എന്താണ്? അത് സമാസത്തിൽ വന്ന് അന്യപദാർത്ഥ പ്രധാനമായി വരുമ്പോഴാണ് ഉപസർജനമാകുന്നത്. സമാസത്തിൽ വന്നിട്ട് അന്യപദാർത്ഥത്തിന്റെ വിശേഷണമായി വരുമ്പോഴാണ് അത് ഉപസർജനമായി വരുന്നത്. അപ്പൊ ഇവിടെ ബഹുശ്രേയസി എന്ന് പറയുന്നത് ഒരു സമാസത്തിൽ വന്ന് അന്യപദത്തിന്റെ വിശേഷണമായി. അപ്പോ എന്നുവെച്ചാൽ ഇവിടെ കേവലമായ ശ്രേയസി ശബ്ദമല്ല. ഇവിടെ കേവല ശ്രേയസി ശബ്ദമാണോ? അല്ല. നിത്യശ്രീലിംഗം തന്നെയാണ്, കേവലമായ ശ്രേയസി ശബ്ദമല്ല. മറിച്ച് സമാസത്തിന്റെ ഘടകമായി വന്ന ശ്രേയസി ശബ്ദമാണ്. അങ്ങനെ വരുമ്പോഴും, എന്നുവെച്ചാൽ അതൊരു സമസ്ത പദത്തിന്റെ ഭാഗമായി വരുമ്പോഴും ഇവിടെ നദീസഞ്ജയുണ്ട് എന്ന് പറഞ്ഞാൽ, കേവലമായ ബഹുശ്രേയസി ശബ്ദത്തിന് നദീസഞ്ജ വരുന്നത് പോലെ തന്നെ ബഹുശ്രേയസി എന്നിരിക്കുന്നിടത്തും നദീസഞ്ജയുണ്ട്. അതുകൊണ്ട് ബഹുശ്രേയസി, അതാണ് ഉപസർജനത്വ അപി എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? അല്ലാത്തടത്തും എന്ന് വെച്ചാൽ കേവലമായ ശ്രേയസി ശബ്ദം പ്രയോഗിക്കുന്നിടത്തും അതിന് നദീസഞ്ജയുണ്ട്. അത് ഉപസർജനം എന്ന് വെച്ചാൽ ഗൗണം. സമാസത്തിൽ ഗൗണമായി വരുന്നിടത്തും അതിന് നദീസഞ്ജ ഉണ്ട്. അതുകൊണ്ട് ഇവിടെ ബഹുശ്രേയസി എന്ന് പറയുന്നിടത്തും നദീസഞ്ജ ഉണ്ട്. ഇവിടെ സമാസം വന്നു കഴിഞ്ഞു. അപ്പൊ സമാസം വന്നപ്പം ഇവിടെ കേവലം ശ്രേയസി ശബ്ദമല്ല, ബഹുശ്രേയസിയാണ്. അതിൽ തന്നെ ശ്രേയസി ഗൗണമാണ്. അങ്ങനെയൊക്കെ ഇരുന്നാൽ ഇവിടെ നദീസഞ്ജയുണ്ട്. നദീസഞ്ജയുണ്ടെങ്കിൽ ഇവിടെ എന്താണ്? ബഹു അവിടെ ഇരുന്നോട്ടെ, ബഹുവിനെ ഒന്നും ചെയ്യണ്ട. ശ്രേയസി എന്ന് പറയുന്നതിന് നദീസഞ്ജയുണ്ടെങ്കിൽ നദീസഞ്ജ വിധിച്ചിരിക്കുന്ന കാര്യങ്ങളിൽ അതിന് വരും. എന്താണോ നദീസഞ്ജയുള്ളതിന് വിധിച്ചിരിക്കുന്നത് അതെല്ലാം ഇവിടെ വരും. ഇപ്പൊ കേവലമായ ശ്രേയസി ശബ്ദത്തിന് വരുന്നത് പോലെ തന്നെ ബഹുശ്രേയസി ശബ്ദത്തിനും നദീ കാര്യങ്ങൾ വരും. അതാണ് ഇവിടെ പറയുന്നത്. അതാണ് പൂർവസ്ത്രാക്ഷ്യസ്യ, മുമ്പ് നിത്യശ്രീലിംഗമായിരുന്ന ഒരു ശബ്ദം ഉപസർജനത്യാപി ഏതെങ്കിലും സമാസത്തിന്റെ ഘടകമായി അത് ഗുണമായി വന്നു കഴിഞ്ഞാലും അത് സ്വതന്ത്രമായിരിക്കുമ്പോൾ എങ്ങനെയാണോ അതിന് നദീസഞ്ജ വരുന്നത്, അതുപോലെ അതിന് നദീസഞ്ജ വരും. വന്നു കഴിഞ്ഞാൽ നദീസഞ്ജ നിമിത്തമായി വിധിച്ചിരിക്കുന്ന കാര്യങ്ങളെല്ലാം അതിനും വരും എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ശരിയായോ ചോദ്യം? ശ്രേയസി ശബ്ദം, ഇനി ശ്രേയസി ശബ്ദത്തിന് നദീസഞ്ജ വന്നു കഴിഞ്ഞാൽ ബഹുശ്രേയസിക്ക് വരുമോ എന്നുള്ള കാര്യം നമ്മളിനി പഠിക്കും. എന്തായാലും കേവല ശ്രേയസി ശബ്ദത്തിന് വരുന്ന നദീസഞ്ജ ബഹുശ്രേയസിയിലെ ശ്രേയസിക്കും ഉണ്ട്. അപ്പൊ ഇവിടെ നദീകാര്യങ്ങൾ എല്ലാം വരും. അടുത്ത സ്റ്റെപ്പിൽ നമുക്ക് നോക്കാം ഇനി അങ്ങനെ വരുമെന്നുള്ളതിന്. തൽക്കാലം ഇവിടെ എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഈ ദന്തമായ ശ്രേയസി ശബ്ദത്തിന് നദീസംജ്ഞ ഉണ്ട്. അപ്പൊ എന്താ പറയുന്നത്? സംബോധനയിലാണ് ഇതിന്റെ ആവശ്യം. ബഹുശ്രേയസി സൂന്നിരിക്കുന്നു, പദത്തിലിരിക്കുന്ന സൂൻ എന്താ സംജ്ഞയുള്ളത്? സംബുദ്ധി. ഏത് സൂത്രം? ഏകവചനം സംബുദ്ധവും എന്നുള്ള പ്രകാരം അവിടെ സൂപദത്തിൽ വന്നപ്പോൾ അവിടെ സംബുദ്ധി സംജ്ഞ വിധിച്ചു. സൂവിന് ഏകവചന സംജ്ഞ വിധിച്ച സൂത്രമാണ് സുപഹ. സുപഹ എന്ന് പറയുന്നു. എല്ലാവരുടെയും മനസ്സ് പോയത് ദ്വയോഗ്യോർ ദ്വയന ഏകവചന എന്നാണ്. അതെന്താ വിധിക്കുന്നത്? ഏകവചനത്തെ വിധിക്കുകയാണ്. ഏകവചന സംജ്ഞ വിധിക്കുന്നത് സുപഹ. അപ്പോ നദീസംജ്ഞ വന്നു കഴിഞ്ഞാൽ അടുത്ത സൂത്രം വരുന്നു, അമ്പാർത്ഥം നദ്യോർ ഹർസ്വഹ. സംബുദ്ധോ ഹേ ബഹുശ്രേയസി. സൂത്രത്തിന്റെ അർത്ഥം വളരെ സ്പഷ്ടമാണ്. എന്താണ് അംബ അർത്ഥത്തിലുള്ള ശബ്ദങ്ങൾ എന്ന് വെച്ചാൽ, അംബയുടെ പര്യായമായി വരുന്ന ശബ്ദങ്ങൾ. അംബ സംസ്കൃതത്തിലാണെങ്കിൽ അംബ, അക്ക, അല്ല തുടങ്ങിയ ശബ്ദങ്ങളെല്ലാം പര്യായ ശബ്ദങ്ങളാണ്. അമ്പയുടെ പര്യായ ശബ്ദങ്ങൾ. അതാണ് അമ്പ അർത്ഥത്തിലുള്ള ശബ്ദങ്ങൾ. പിന്നെ നദ്യോഹോ നദീശബ്ദങ്ങളുള്ള ശബ്ദങ്ങൾക്കും എന്തു വരുന്നു? ഹ്രസ്വഹ. അമ്പയുടെ പര്യായ ശബ്ദങ്ങളും നദിയുടെ നദീസംജ്ഞയുള്ള ശബ്ദങ്ങൾക്കും സംബുദ്ധി പരമിരിക്കുമ്പോൾ ഹ്രസ്വം വരുന്നു. ഹേ ബഹുശ്രേയസി സൂന്നിരുന്നു. ഇവിടെ സംബുദ്ധിപരമുണ്ടല്ലോ. അപ്പോ സംബുദ്ധി എന്ന് പറയുന്ന സൂപരമിരിക്കുന്നു. പറയുന്നു ആ സംബുദ്ധി പരമിരിക്കുമ്പോൾ ഇവിടെ നദീസംജ്ഞയുണ്ട്. അമ്പാർത്ഥം ഇനി വരും, നമ്മളവിടെ നോക്കാം. ഇപ്പൊ തൽക്കാലം അതിനെ കുറിച്ച് എന്തെങ്കിലും ശ്രീലിംഗത്തി വരും. അമ്പ പരമേശ്വരി എന്നൊക്കെ പാടാറില്ലേ? അമ്പ എന്ന് പറഞ്ഞാൽ ഹർസ്വ, അത് സംബോധനയാണെന്നൊന്നും നമ്മൾ അറിയാറില്ല. അമ്പ പരമേശ്വരി എന്ന് പറയുന്ന ഒരു പരമേശ്വരി ഉണ്ടെന്നാണ് നമ്മുടെ മനസ്സിൽ. അമ്പ പരമേശ്വരി എല്ലാം സംബോധനയാണ്. അയ്യഗിരി എന്ന് പറയുന്ന ഒരു ഗിരിയെക്കുറിച്ച് നമുക്ക് നല്ല ബോധമുണ്ട് അല്ലേ? അയ്യഗിരി അതെന്ത് ഗിരിയാണ്? ഹിമാലയമാണോ? അയ്യഗിരി എന്ന് പറയുന്ന ഏത് ഗിരിയാണ് അവിടെ പറയുന്നത്? ഹിമാലയം ഒരാൾ പറയും. ഈ സംബോധനയാണ് എന്നറിയാന്നുള്ളൊരു ചെല്ലുന്നവരിൽ വളരെ കുറച്ച് പേരാണ്. പിന്നെ ഗിരി എന്താ? ഗിരി നന്ദിനി എന്ന് പറയുന്ന ഏത് ഭക്തിയ? സംബോധന ഹ്രസ്വമാണ് അവിടെ. തുടർന്ന് വരുന്ന മുഴുവൻ ഹ്രസ്വം സംബോധനയാണ്. എങ്ങനെ? നന്ദിനി നദീസംജ്ഞയുണ്ട്, അതുകൊണ്ട് എന്തോരും ഹർസ്വഹ. ഹർസ്വം വരുന്നതിന് മുമ്പ് നന്ദിനി സൂന്നിരിക്കുമ്പം അപ്രക്തമായതുകൊണ്ട് ഹൽ ജ്ഞാഭ്യോ ദീർഘാസ്യപ്രക്ത ഹൽ പ്രകാരം സുലോപിച്ചു പ്രത്യലോപേ പ്രത്യലക്ഷണം. പ്രത്യയം ലോപിച്ചു കഴിഞ്ഞാലും അംഗകാര്യങ്ങൾ വരാമെന്നുള്ളത് കൊണ്ട് അതിനനുസരിച്ചുള്ള കാര്യം വരാമെന്നുള്ളതുകൊണ്ട് ആ പ്രത്യയത്തെ പരത്തിലിരിക്കുന്ന ഈ കണക്കായി കൊണ്ട് അമ്പാർത്ഥം നദിയോർ ഹർസ് വരുമ്പോഴാണ് ഗിരിനന്ദിനി എന്നുള്ള രൂപം വരുന്നത്. അല്ല, ഭക്തിയുള്ളവർക്ക് ഐഗിരിയും നന്ദിനിയും ആയാലും കുഴപ്പമൊന്നുമില്ല. അല്ല, അത് അറിയണമെന്നുള്ളവർ അതറിഞ്ഞിരിക്കുന്നതല്ലാണ്. നന്ദിനി എന്ന് പറയുന്നത് ഗിരിനന്ദിനിയാണ്, ഐഗിരിയല്ല. ഐ എന്ന് പറയുന്ന ഐ ഹേ പ്യാ ഹേ എന്ന് പറയുന്നില്ലേ, എവിടെ ഇവിടെ നമ്മൾ പറയുന്നില്ലേ ഹേ ബഹുശ്രേയസി എന്നല്ലേ ഇവിടെ എഴുതിയിരിക്കുന്നു. അനുവരം ഇവിടെ പറയാം. അത് പക്ഷേ സ്ത്രീലിംഗത്തിൽ ഉപയോഗിക്കുന്നു, അഭ്യന്തൻ ഐ എന്ന് ഉപയോഗിക്കുന്നു. ഹേ എന്ന് വേണമെങ്കിൽ ഉപയോഗിക്കാം സ്ത്രീലിംഗത്തിൽ, ഹേ സീത അങ്ങനെ ഉപയോഗിക്കാം. ഐ പുല്ലിംഗത്തിൽ ഉപയോഗിക്കാം, ഭോ ഭഗോസ് അഘോസ് ഇതെല്ലാം സംബോധനകളാണ്. അഭ്യയങ്ങളാകുമ്പോൾ എവിടെ ഉപയോഗിക്കാം? സദൃശം ദൃഷുലിംഗേഷു സർവാസുജ വിഭക്തിഷു വചനേഷുജ സർവേഷു എന്ന വേദി തദവ്യയം എവിടെ വേണോ ഉപയോഗിക്കാം. അമ്പ്യങ്ങൾക്ക് അങ്ങനെ നിയമമില്ല, എവിടെ വേണോ ഉപയോഗിക്കാം. എന്നാലും സ്ത്രീലിംഗത്തിൽ ഐ എന്ന് ഉപയോഗിക്കുമ്പം പറയുന്നതിനൊരു സുഖമുണ്ട് അല്ലേ. ഇവിടെ ഐഗിരി നന്ദിനി എന്ന് പറയുന്നതിന് വരെ ഭോഗിരി നന്ദിനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും? ആ പാട്ടിന്റെ സുഖമേ പോയി. അതുകൊണ്ട് തന്നെ അത് പിന്നെ ആരും പാടത്തില്ല. അത് കവി ഹേ ഗിരിന ഹേ ഗിരിനന്ദിനി എന്ന് പറഞ്ഞാലും ആ ഭംഗി വരത്തില്ല. ഇവിടെയൊക്കെ സംബോധനയാണ്. സാറിന് ശ്ലോകങ്ങളിലെല്ലാം കൂടുതൽ ധ്യാനശ്ലോകങ്ങൾ ഒഴികെ ബാക്കിയുള്ള സ്തുതിപരമായ ശ്ലോകങ്ങളിലെല്ലാം എല്ലായിടത്തും നമ്മൾ ശ്രദ്ധിച്ചു നോക്കിയാൽ അറിയാം സംബോധനകരസമായിട്ടായിരിക്കും. ഹേ രാമ ഹേ കൃഷ്ണ ഇങ്ങനെയൊക്കെ അവിടെ ഹർസമായിരിക്കും. അവിടെ എങ്ങനെ ഹർസം വരുന്നത്? സമ്പുദ്ധി ലോപിച്ചു ശേഷിക്കുന്ന നമ്മുടെ ഹർസമായി. പിന്നെ സീതാശബ്ദത്തിനും മറ്റും വിധിക്കുന്ന വേറെ സൂത്രമുണ്ട്. സമ്പുദ്ധ വെച്ച അവിടെ സീതയെന്നാവും, സീതയ്ക്ക് സീതയെന്നാവും. സംബുദ്ധവച്ച സൂത്രം വരും, അതായത് ഒക്കെ അടുത്തടുത്ത് വരും. ഇപ്പൊ ഈ സൂത്രം നോക്കിയത് അമ്പാർത്ഥം നദ്യോർ ഹ്രസ്വഹ, ഇത് കഴിഞ്ഞു വരുന്ന സൂത്രം. അതായത് നമ്മൾ പഠിച്ചത് എന്താണ്? ഹ്രസ്വസ്യ ഗുണയുടെ നമ്പർ എത്രയാണ്? 108. അടുത്തടുത്ത് വരും അതല്ല. ഏത് എന്തു പറഞ്ഞോന്ന്? ആ ഇവിടെ അതിനെ കുറിച്ച് നമുക്ക് അടുത്ത് ചിന്തിക്കാം. ആദ്യം ഐഗിരി നന്ദിനി തീരട്ടെ, ഐഗിരി മാറട്ടെ. അമ്പാർത്ഥത്തിൽ അമ്പ പരമേശ്വരി എന്ന് പറയുന്നിടത്ത് അതാണ്. അമ്പ എന്ന് പറയുന്നത് എന്താണ്? അമ്പാ ശബ്ദത്തിന്റെ സംബോധനയാണ്. പരമേശ്വരി ശബ്ദം എന്ന് പറയുന്നത് സംബോധനയിൽ എങ്ങനെയാവും? പരമേശ്വരി. അതുപോലെ ഇവിടെ ബഹുശ്രേയസി, അതിന് അമ്പാ ശബ്ദങ്ങളുടെ പര്യായ ശബ്ദങ്ങളും അമ്പാ പര്യായ ശബ്ദം. അമ്പാക്ക് അമ്മ എന്നർത്ഥമുണ്ട്, ദേവി എന്നർത്ഥമുണ്ട്, അർത്ഥത്തിനൊക്കെ ഉപയോഗിക്കും. പിന്നെ നദീസപ്ഞയുള്ള ശബ്ദങ്ങൾക്കുള്ള ഹ്രസ്വം വരും. ഹേ ബഹുശ്രേയസി ഹ്രസ്വം വന്നു. ഇപ്പൊ ഇവിടെ ഒരാളുടെ സംശയമാണ്, ഹേ ബഹുശ്രേയസി എന്നുള്ളത് ഹർസ്വസ്യ ഗുണപ്രകാരം ഗുണം വന്നുകൂടെ എന്നാണ്. ബഹുശ്രേയസി ഹ്രസ്വമാണ്. അതിനുശേഷം അടുത്ത സൂത്രം നേരത്തെ നോക്കിയിട്ട് പറഞ്ഞു എന്താണ്, 108-ാമത്തെ സൂത്രമാണ്. പിന്നെ അത് വരാമോ എന്നുള്ളതാണ്, വരാം. ഏ സൂത്രം അനുസരിച്ചാണ് അത് വരുന്നത്? അതെ, ബഹുശ്രേയസി എന്ന് പറയുന്നിടത്ത് ഇവിടെ ചോദിക്കുന്നത് പരസൂത്രമായതുകൊണ്ട്. ബഹുശ്രേയസി പ്രവർത്തിച്ചു കഴിഞ്ഞാൽ പരസൂത്രം പ്രവർത്തിച്ചുകൂടെ? പരസൂത്രം പ്രവർത്തിക്കാമല്ലോ, ഹ്രസ്വസ്യ ഗുണം വരാം. പക്ഷെ അത് വരത്തില്ല. എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ പാണിനി ബുദ്ധിമാനായതുകൊണ്ട്. വാസ്തവത്തിൽ ഇവിടെ ഗുണം വരേണ്ടിയിരുന്നെങ്കിൽ പാണിനി ഈ സൂത്രത്തെ എങ്ങനെ ഉണ്ടാക്കിയെന്ന്, അമ്പാർത്ഥ നദ്യോർ ഗുണഹ എന്ന് പറഞ്ഞു. അമ്പാർത്ഥ നദ്യോർ ഗുണഹ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ബഹുശ്രേയസിക്ക് ഗുണം വന്നാൽ എങ്ങനെയിരിക്കും? ബഹുശ്രേയസി എന്ന് വരും. അമ്പാർത്ഥ നദ്യോർ ഗുണഹ എന്ന് പറയാതെ അമ്പാർത്ഥ നദ്യോർ ഹർസ്യഹ എന്ന് പറഞ്ഞതുകൊണ്ട് നമുക്ക് മനസ്സിലാക്കാം, ഹ്രസ്വ വിധി സാമർഥ്യാ ന ഗുണഹ. ഹ്രസ്വം വിധിച്ചതുകൊണ്ട് തന്നെ ഗുണം വരത്തില്ല. വാസ്തവത്തിൽ ഇവിടെ ഹ്രസ്വം വിധിച്ചതിന് ശേഷം അടുത്ത സൂത്രം കൊണ്ട് ഗുണം വന്നിരുന്നെങ്കിൽ പാണിനി ഇവിടെ എന്ത് ചെയ്തനെ, ഇവിടെ നേരിട്ട് ഗുണം വിധിച്ചനെ. അതുകൊണ്ട് വേറൊരു ഗുണമുണ്ട്. അടുത്ത സൂത്രം ഏതാണ്? ഇതിന്റെ അടുത്ത സൂത്രം ഏതാണ്? ഹ്രസ്വസ്യ ഗുണം. ആ ഗുണത്തിന് അവിടെ പറയേണ്ട ആവശ്യം വരത്തില്ല. കാരണം ഇവിടെ നിന്ന് ഗുണത്തെ അങ്ങോട്ട് അനുവർത്തിച്ചാൽ മതി. ഹ്രസ്വസ്യ എന്ന് പറഞ്ഞാൽ മതി. എന്തെല്ലാം ലാഭമുണ്ട്? സൂത്രത്തെക്കുറിച്ച് ചിന്തിക്കുകയാണ്. ഇവിടെ അമ്പാർത്ഥ നദ്യോർ ഹ്രസ്വയ്ക്ക് പകരം പാണിനി അമ്പാർത്ഥ നദ്യോർ ഗുണഹന്നുണ്ടാക്കിയിരുന്നുവെങ്കിൽ അടുത്ത സൂത്രത്തിൽ ഹ്രസ്വസ്യാന്ന് മതി, ഗുണയുടെ ആവശ്യമില്ല. എന്തുകൊണ്ട്? അത് പറ്റില്ല. പാണിനിക്ക് അത് കൂടിയേ പറ്റും. എന്തുകൊണ്ട്? ഈ സൂത്രത്തിൽ എന്താ പറഞ്ഞു? അമ്പാർത്ഥ നദ്യോർ ഗുണഹ. അടുത്ത സൂത്രം ഏതാണ്? ഹ്രസ്വസ്യ ഗുണഹ. അവിടെ ഗുണം വേണ്ട. ഹ്രസ്വം ഒഴിവാക്കാൻ പറ്റുമോ? ഇവിടെ ഏത് ദീർഘം, ഇവിടെ ഏത് ഗുണം? ഞാൻ പറയുന്ന മനസ്സിലാകുന്നില്ല. ഇവിടെ സൂത്രം ആവശ്യമില്ലാത്തവർക്ക് ചോദിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ പ്രശ്നം വരും. ഞാൻ ഉത്തരവാദിയല്ല. ചോദിക്കുന്നതിന് ഒരു നഷ്ടവുമില്ല, മനസ്സിലാക്കുന്നതിന് ഇത്തിരി ബുദ്ധിമുട്ടുണ്ട്. അമ്പാർത്ഥ നദ്യോർ ഹർസുഹ എന്ന് പറയുന്ന സൂത്രത്തിന് പകരം പാണിനി അമ്പാർത്ഥ നദ്യോർ ഗുണഹ എന്നൊരു സൂത്രം ഉണ്ടാക്കിയാൽ അതിന്റെ ലാഭത്തെക്കുറിച്ച് പറയണം. എന്താണ് അടുത്ത സൂത്രം? ഏതാണ്? ഹ്രസ്വസ്യ ഗുണ. അവിടെ ഗുണയുടെ ആവശ്യമുണ്ടോ? ഇല്ല. അപ്പോ ഹ്രസ്വസ്യ എന്ന് മാത്രം മതി, ഈ ഗുണം അവിടെ ചെല്ലും. അപ്പൊ അങ്ങനെ ഒരു സൂത്രം ഉണ്ടാക്കുന്നതുകൊണ്ട് പാണിനിയെ സംബന്ധിച്ച് ലാഭമേ ഉള്ളൂ. അങ്ങനെ ആ ലാഭത്തെ ഒഴിവാക്കിയിട്ട് പാണിനി അമ്പാർത്ഥ നദ്യോർ ഹ്രസ്വഹ എന്നുണ്ടാക്കിയതിന്റെ താല്പര്യം അടുത്ത സൂത്രത്തിൽ, അടുത്ത സൂത്രം വരുന്ന എന്താണ്? ഹ്രസ്വസ്യ ഗുണ. ഈ സൂത്രപ്രകാരം ഹ്രസ്വം വരുന്നിടത്ത് അടുത്ത സൂത്രം പ്രവർത്തിക്കത്തില്ല. അതാണ് അതിന്റെ പ്രയോജനം. മനസ്സിലായോ? ഈ സൂത്രപ്രകാരം ഇവിടെ ഹ്രസ്വം വന്നു ബഹുശ്രേയസി. ഇവിടെ ഇനി അടുത്ത സൂത്രം പ്രവർത്തിക്കില്ല. എന്തുകൊണ്ട്? ഹ്രസ്വവിധി സാമർഥ്യ, ഹ്രസ്വത്തെ വിധിച്ചത് കൊണ്ട്. മനസ്സിലായല്ലേ? മനസ്സിലാക്കിയില്ലെങ്കിലും കുഴപ്പമില്ല, അത് ഞാൻ ചോദിച്ചതുകൊണ്ട് പറഞ്ഞതന്നേ ഉള്ളൂ. ഇങ്ങനെയൊക്കെയാണ് പാണിനി ചിന്തിക്കുന്നത്. ആ പാണിനി ചിന്തിക്കുന്നത് മനസ്സിലാക്കാൻ തന്നെ നമുക്ക് പ്രയാസമാണ്. അടുത്ത സൂത്രം ഇവിടെ വരത്തില്ല. പിന്നെ ഞാൻ ചോദിച്ചത്, അടുത്ത സൂത്രം എങ്ങനെ പ്രവർത്തിക്കും ഇവിടെ? ബഹുശ്രേയസി എന്ന് രൂപം വന്നു കഴിഞ്ഞു. അടുത്ത സൂത്രം എങ്ങനെ പ്രവർത്തിക്കും? ഒരാൾ ചോദിച്ചു, അടുത്ത സൂത്രം എന്തുകൊണ്ട്? അത് പരസൂത്രമായോണ്ട് പ്രവർത്തിക്കും. പരസൂത്രമായതുകൊണ്ട് അത് പ്രവർത്തിക്കുന്നു. അതാണ്. അതിലൂടെ ഹേ ഭൂശ്രേസി എന്നുള്ളടത്ത് അമ്പാർത്തന്നതി ഹ്രസ്വപ്രകാരം ഹ്രസ്വം വിധിച്ചതുകൊണ്ട് ഇനി ഇവിടെ അടുത്ത സൂത്രപ്രകാരം ഗുണം വരുന്നില്ല. വന്നു കഴിഞ്ഞാൽ എന്ത് വരും? ഈ കാര്യത്തിന് ഗുണം വന്നാൽ എങ്ങനെ വരും? ഏകാരം വരും. ഹേ സീതേ എന്ന് പറയുന്നതിന് ഹേ ബഹുശ്രേയസേ എന്ന് വരും. അത് വരുന്നില്ല. സംബോധനയിൽ സംബുദ്ധി പരമിരിക്കുമ്പോൾ രണ്ട് കാര്യങ്ങളാണ് ഇവിടെ ബഹുശ്രേയസി സൂന്നിരുന്നു. അത് അപ്രക്തമായതുകൊണ്ട് ഹൽങ്ങാഭ്യോ ദുരിതാശ്വസി അപൃക്തങ്ങൾ പ്രകാരം അത് ലോപിച്ചു പോയി. പ്രത്യേക ലോപേ പ്രത്യേക ലക്ഷണം പ്രത്യേകം പരമിരിക്കുന്നതായി സംബുദ്ധി പരമിരിക്കുന്നതായി കൊണ്ട് ഇതിന് നദീസഞ്ജയുള്ളതുകൊണ്ട് ഹ്രസ്വം വന്നു. ഹേ ബഹുശ്രേയസി ഹേ ബഹുശ്രേയസ്യൌ ഹേ ബഹുശ്രേയസ്യഹ എണ്ണ വ്യത്യാസമൊന്നുമില്ല. ബഹുശ്രേയസി അമ്മന്നിരിക്കുമ്പോൾ എന്ത് വരുന്നു? അമ്മിപൂർവ ബഹുശ്രേയസീം ബഹുശ്രേയസ്യു ബഹുശ്രേയസി ശസ്സന്നിരിക്കുമ്പോൾ സൂത്രം പ്രഥമയോ പുറസവനഹ തസ്മാ ശസോ നഹപുംസി ബഹുശ്രേയസീൻ. പഴയ സൂത്രങ്ങളൊക്കെ പഠിച്ചിട്ടുള്ളവർക്ക് വളരെ ഈസി. സൂത്രങ്ങൾ ഓർമ്മയുള്ളവർക്ക് കണ്ണടച്ചുകൊണ്ട് ഞാൻ പറയും പോലെ പറയാം. ഒരു പ്രയാസം ബഹുശ്രേയസി ട ഗിസഞ്ഞുണ്ട, പിന്നെ അത് വരത്തില്ല. പിന്നെ നമ്മൾ ചിന്തിക്കേണ്ടത് മുമ്പേ പഠിച്ച സൂത്രങ്ങളിലുള്ള ഏതെങ്കിലും വരുമെന്ന്. അപ്പൊ ഇഗോണിച്ചേ വരത്തുള്ളൂ. ബഹുശ്രേയസി ആന്നിരിക്കുമ്പോൾ എന്ത് വരുന്നു? പിന്നെ ഉള്ളത് ടാങ്ങ സിംഗ സൈനാസ്യ, അത് വരുമോ? വരില്ല. എന്തുകൊണ്ട്? അതന്തമല്ല. അപ്പൊ ബഹുശ്രേയസ്യ ബഹുശ്രേയസീഭ്യാം ബഹുശ്രേയസീഭി അതോ ബിസൈസ് വരൂ? എന്തുകൊണ്ട്? അതെന്തോല്ല, വളരെ സ്പഷ്ടമാണ്. പിന്നെ ബഹുശ്രേയസി ഇങ്ങനെയിരിക്കുമ്പോൾ അടുത്ത സൂത്രം വരുന്നു. ആൺ നദ്യാഹ നദ്യന്താത് പരേഷാം ഗിതാം ആടാകമഹ. ഇത് അംഗാധികാരത്തിൽ വരുന്നതാണ്, അതുകൊണ്ടാണ് വന്നത്. നദ്യന്തമായ നദ്യന്തമായ ശബ്ദങ്ങൾ, നദി നമുക്കറിയാം എന്താണ്, ഈകാര ഉകാരാന്തങ്ങൾക്കാണ് നദീസഞ്ജയുള്ളത്. ഇവിടെ വേറൊരു പക്ഷം കൂടെയുണ്ട്, അതായത് ഈകാര ഉകാര അന്തമായ ശബ്ദങ്ങൾക്കല്ല, ഈകാര ഉകാരങ്ങൾക്കാണ് നദീസഞ്ജ എന്നൊരു പക്ഷമുണ്ട്. അങ്ങനെ എടുത്താലും സംഗതിയൊക്കെ ശരിയാവും. നമ്മൾ തൽക്കാലം അങ്ങോട്ട് പോകേണ്ട, അറിഞ്ഞിരുന്നാൽ മതി. അങ്ങനെ ഒരു പക്ഷമുണ്ടെന്ന് നമ്മളിപ്പോൾ പഠിച്ചതെന്താണ്? ഈകാര ഊകാര അന്തമായ ശബ്ദങ്ങൾക്കെന്നാണ്. അപ്പോൾ അവിടെ നദീസഞ്ജ വരുന്ന ഏതിനാണ്? ശ്രേയസ്. പക്ഷെ ഈകാര ഊകാരങ്ങൾക്കാണ് നദീസഞ്ജ എന്ന് പറഞ്ഞാലോ, നദീസഞ്ജ വരുന്ന ഏതിനായിരിക്കും? ഈ അതിന് ചില സൗകര്യങ്ങളൊക്കെ ഉണ്ട്, അത് തൽക്കാലം ആവശ്യമില്ല, അങ്ങോട്ട് പോകണ്ട. ഇവിടെ ഇപ്പം നദ്യന്തം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈകാര ഉകാരങ്ങളെ കാണുന്ന നദീസഞ്ജയുണ്ടെങ്കിൽ നദി നദ്യന്തമായി ഏത് ബഹുശ്രേയസി. പക്ഷെ ഇവിടെ ഇപ്പം അങ്ങനെയല്ല, നമ്മൾ പഠിച്ചതുപോലെ തന്നെ പോയാൽ മതി. എന്താണ് നദീസപ്ഞയുള്ള ശബ്ദങ്ങൾ? അന്തത്തിൽ വരുന്ന ശബ്ദങ്ങൾ, അതായത് ബഹുശ്രേയസി പോലെയുള്ള ശബ്ദങ്ങൾ, അവയ്ക്ക് അതിന്റെ പരത്തിലിരിക്കുന്ന പരേഷം നിതാം പരത്തിലിരിക്കുന്ന ഗിത്തുകൾക്ക്, നേരത്തെ പറഞ്ഞല്ലോ ഖേർഗിതി ഗിത്ത് പരമരിക്കും പൂർവത്തിന് ഗുണം വരുമെന്ന് പറഞ്ഞു. അതുപോലെ ഇവിടെ എന്താണ് നദ്യന്തമായ, ഇവിടെ തൽക്കാലം ഇത്രയും എടുക്കുക, ബാക്കി ഇതൊന്ന് സാമാന്യമായി മനസ്സിലാക്കി പിന്നീട് അത് വിശദീകരിക്കാം. അപ്പൊ തൽക്കാലം ഇത്രയും മനസ്സിലാക്കുക, ബഹുശ്രേയസി എന്ന് പറയുന്നത് നദ്യന്തമായ ശബ്ദമാണ്, ഇത്രയും മനസ്സിലാക്കുക. എങ്ങനെയെന്നുള്ള അടുത്തൊരു സ്റ്റെപ്പിൽ വിശദീകരിക്കും. അതിന്റെ പരത്തിലിരിക്കുന്ന ഗിത്തുകൾക്ക്, ഒരേ കാര്യം കൂടുതൽ വിശദീകരിച്ചാൽ ചിലപ്പോൾ മനസ്സിലാക്കാൻ പ്രയാസം വരും. അതല്ലേ പറഞ്ഞ് ഇപ്പൊ അതിനെക്കുറിച്ച് ചിന്തിക്കണ്ട. അപ്പൊ ഇത്രയും മനസ്സിലാക്കുക. നിങ്ങൾ ചോദ്യം ചോദിക്കും, ഞാൻ പറയും, പിന്നെ അത് മനസ്സിലാക്കാൻ വേണ്ടി പ്രയാസം വരും. തൽക്കാലം ഇത്രയും മനസ്സിലാക്കുക. അടുത്ത് രൂപസിദ്ധിക്ക് ശേഷം പിന്നെ അത് വിശദീകരിക്കുക. എങ്ങനെയൊക്കെ വരുമെന്ന്, എങ്ങനെയാണ് ഇവിടെ വിപദേശിവദേകസ്മിൻ എന്ന് പറയുന്ന ന്യായം വരും. തൽക്കാലം അങ്ങോട്ട് പോകണ്ട, തൽക്കാലം രൂപസിദ്ധിക്കാൻ നോക്കുക. സൂത്രങ്ങളെക്കുറിച്ച് ഒരുപാട് ചിന്തിച്ച് ബുദ്ധിയെ കുഴക്കണ്ട, രൂപം എങ്ങനെ സിദ്ധിക്കുമെന്നുള്ള തൽക്കാലം നോക്കുക. അപ്പോൾ ബഹുശ്രേയസി പരത്തിൽ ചതുർത്ഥിയിൽ ഇങ്ങനെ നിന്നിരിക്കുമ്പോൾ ബഹുശ്രേയസി എന്ന് പറയുന്നത് എന്താണ്? നദ്യന്തമാണ്. അതിൻ്റെ പരത്തിലിരിക്കുന്ന ങ്ങിത്തുകൾ, ഇവിടെ ങ്ങേ എന്ന് പറയുന്ന ങ്ങിത്താണല്ലോ, ങ്ങേ, അതിനെന്ത് വിധിക്കുന്നു? ആടാകമ, ആട്ടാകമമായി വരുന്നു. എന്നുവെച്ചാൽ സൂത്രത്തിൽ ആൺ നദ്യാഹ എന്ന് പറഞ്ഞിടത്ത് ആട്ടിനെയാണ് ആണെന്ന് പറഞ്ഞു. ഏ സൂത്രമാണ് ആടാണായത്? ഒരു അനുനാസിക. അതുകൊണ്ട് ആട്ടിനെ ആണാക്കാൻ പറ്റും. ആട് അതുകൊണ്ട് ആണാവൂന്ന്. ഓ, മനസ്സിലായില്ല. എന്താ പറഞ്ഞത്? അത് പോട്ടെ, നമുക്ക് വ്യാകരണത്തിലേക്ക് വരാം. ആട്ട് എന്ന് പറയുന്നതിലെ ടകാരം എങ്ങനെ നകാരമായി? അതിന് ഗമെന്ന് പറയുന്ന ആഗമമാണ്. ഇവിടെ ഏതെങ്കിലും ഒന്ന് ആഗമമായിട്ട് വന്നിട്ടുണ്ടോ? പരത്തിൽ നായാണ് ഇരിക്കുന്നു. ടകാരം നകാരമായ ദേവസൂത്രം എന്നാ ഞാൻ ചോദിച്ചു. ഏരോ അനുനാസികേ അനുനാസികോ വ പ്രകാരം ടകാരം നകാരമായാണ് അണ്ണദ്യാഹ എന്ന് വന്നു. ടകാരത്തിന് നകാരം അണ്ണദ്യാഹ. ഇവിടെ ഷ്ടുത്വം വന്ന പോരെ. ഷ്ടുത്വം പഴയ സൂത്രങ്ങളൊക്കെ മറന്നു തോന്നുന്നു. ഷ്ടുത്വം ഇരിക്കുന്ന സൂത്രമാണ്. അത് വന്നാൽ എന്താ കുഴപ്പം? പരത്തിഷ്ടു വേണമെന്നുണ്ടോ? എന്ന പദാന്താരനാം. അത് മാത്രമല്ല നിഷേധിക്കുന്നോട്. ഇവിടെ ഏരോ അനുനാസികേ അനുനാസികോ വാപ്രകാരം നത്തും ഒന്നാണ് ആട്ട് എന്ന് പറയുന്നത്, ആൺ എന്നായത്. ഈ ആട്ട് ആണ് അത് ടകാരമാണെന്ന് അറിഞ്ഞാൽ ഇവിടെ കാര്യം മനസ്സിലാവും. എന്തുകൊണ്ട്? ആട്ടെന്ന് പറയുന്നത് ടിത്താണ്. ടിത്തായി കഴിഞ്ഞ സൂത്രം വരും ആദ്യം തൊട്ടു. അപ്പൊ ഈ ആട്ട് വിധിക്കുന്നതിന് പരത്തിലിരിക്കുന്ന പ്രത്യയത്തിനാണ് വിധിക്കുന്നത്. ഇങ്ങേ ഇങ്ങേയിലെ ഏക്കാ വിധിക്കുന്നത്, അല്ലാതെ പ്രകൃതിക്കല്ല, ബഹുശ്രേയസിക്കല്ല വിധിക്കുന്നു. ബഹുശ്രേയസിയുടെ പരത്തിലിരിക്കുന്ന ഏക്ക്, ആ ഏക്ക് ആട്ട് വിധിച്ചു കഴിഞ്ഞാൽ അത് എവിടെ വരും? പൂർവത്തിൽ വരും. അപ്പോൾ ആ ഏന്ന് വരും. ബഹുശ്രേയസി ആ ഏ, അതിനോട് പ്രവചിക്കുന്നത് നദ്യന്താത് പരേഷാം. നദീ സ്വപ്നയുള്ള ശബ്ദങ്ങളുടെ പരത്തിലിരിക്കുന്ന ഗിതാം, ഗിതാമിന്റെ വിശേഷണമെന്ന് പരേഷാം. പരേഷാം എന്ന് പറയുന്ന ഏത് വിഭക്തിയാണ്? ഷഷ്ടി ബഹുവനം. പരേഷാം ഏതുപോലെ? നമ്മൾ പഠിച്ച ശബ്ദം പോലെ. നമ്മൾ ഇത് തന്നെ പഠിച്ച പൂർവപര പഠിച്ചില്ലേ? അവിടെ സകാരം വന്ന എവിടുന്ന്? ആമി സർവനാമന സുട്ട് ആദേശപ്രത്യവും. അതാണ് നദ്യന്താത് പരേഷ. നദീ സംജ്ഞയുള്ള ശബ്ദങ്ങളുടെ പരത്തിലിരിക്കുന്ന ങ്ങിത്ത്, ഇവിടുത്തെ ങ്ങിത്ത് ഏതാണ്? ങ്ങേ. അതിനാട്ട് വന്നപ്പോ എവിടെ വന്നു? അപ്പോ ബഹുശ്രേയസി ആ ഏന്നിരിക്കുമ്പോ അടുത്ത സൂത്രം വരുന്നു ആട്ടശ്ച ആട്ടഹച്ച ആട്ടോ അജി വരെ വൃദ്ധിരേഖാദേശ്യാത്. വളരെ സിമ്പിളാണ്. ആട്ടിന്റെ പരത്തിൽ അച്ചിരുന്നു കഴിഞ്ഞാൽ വൃദ്ധി ഏകാദേശമായി വരും. ഏകഹ പൂർവപരയോഹോ ആ അധികാരത്തിൽ വരുന്നതാണ്. ആട്ടെന്ന് പറയുന്നത് പൂർവസൂത്രത്തിൽ വിധിച്ച ആടാഗമം ബഹുശ്രേയസി ആ ഏന്നിരിക്കുന്നിടത്ത് ആടാഗമത്തെയാണ് ഈ സൂത്രത്തിൽ പറയുന്ന ആട്ട്. അതിൽ നിന്ന് അച്ച് പരമിരിക്കുമ്പോൾ ഇവിടെ പരമിരിക്കുന്ന അച്ച് ഏതാണ്? ഏ. അപ്പൊ ശരിയായല്ലോ, ആട്ടിന്റെ പരത്തിൽ അച്ചിരുന്നു കഴിഞ്ഞാൽ എന്ത് പറയുന്നു? വൃദ്ധി ഏകാദേശമായി വരുന്നു. ആയുടെയും ഏയ്ക്കും കൂടെ വൃദ്ധി വന്നാൽ ഏത് വരും? ഐ. ഇപ്പൊ ബഹുശ്രേയ സി ഐ എന്ന ഇനിയ സൂത്രം വരും. ബഹുശ്രേയ സി ഐ ആണ് ഇത് വേണിച്ച് ബഹുശ്രേയ സൈ. ഭൂശ്രേയസ്യൈ എങ്ങനെയാണ് പ്രക്രിയ വരുന്നത്? ബഹുശ്രേയസി ങ്ങേന്നിരുന്നു. ങ്ങേ എന്ന് പറയുന്നതിന് നകാരയുക്തായി പോയി ശേഷിക്കുന്ന അത് ഞിത്താണ്. അതുകൊണ്ട് അതിന് ആട്ടാകവും വന്നു. അതാണ് അണ്ണദ്യഹ വിധിക്കുന്നത്, നദി സഞ്ജ ഉള്ളതുകൊണ്ട്. അപ്പൊ എങ്ങനെ വരും? ബഹുശ്രേയസി ആ ഏ എന്ന് പറയും. അടുത്ത സൂത്രം പറയുന്നത് ആടച്ച ആട്ടിന്റെ പരത്തിൽ ഏ ഇരുന്ന വൃദ്ധി വരും. ആ ഏ എന്നിടത്ത് വൃദ്ധി വരുമ്പോ എന്ത് വരും? ഐ. ഭൂശ്രേയസി ഐ എന്നിരിക്കുമ്പോ വിളിച്ച് ബഹുശ്രേയസ്യൈ ചതുർത്ഥിയിൽ ആട്ട് എന്ന് പറയുന്ന ടിത്ത്. അതുകൊണ്ടാണ് ഈ സൂത്രം വരുന്നത് ആദ്യന്തവും ടകിത്തവും ടിത്തായതുകൊണ്ട് ശേഷിക്കുന്ന അവിടെ ആ. അതുകൊണ്ടാണ് ഏയുടെ പൂർവത്തി വന്നത്. ഏയുടെ പൂർവം എന്ന് പറയുമ്പോൾ ബഹുശ്രേയസിയുടെ പരത്തിൽ. മനസ്സിലായല്ലേ? ശ്രീ